പനിയെ തോന്നും വഴിയെ മാനം നോക്കി പോകയാ. പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ട് പായും പൊടിക്കാറ്റ് പോലെ പോകയാ. ലക്കും തെറ്റി ചരടും പൊട്ടി ചുമ്മാതാണ് ജീവിതം. ശുനകൻ പോലും വിളവയ്ക്കാതെ തനിയെ ആയിപ്പോയി വെറുതെ. ഇത് തുടക്കം ഇനി നടുക്കും. മിന്നൽ വെട്ടി കത്തും മെയിൽ ചെന്നം പിന്നം കൊത്തം.